തുടങ്ങാം. അങ്ങ് വന്നു, താപ്പ് വന്നു, സവർണദീർഘം വന്നു, ജര ത്രപൂഷ് ലജ്ജായാം ത്രപ്പ് അങ്ങ് വന്നു, ടാപ്പ് വന്നു, സവർണദീർഘം വന്നു, ത്രപ്പ ഭിതിരുവിതാരണെ വിതാരണയെ വായും. ഇത് വാർത്തികം, ഇതിനകത്ത് വരുന്ന വാർത്തയാണ്. വിതാരണം എന്ന് പറഞ്ഞാൽ ഊർധ്വവിതരണം, വിതരണം കീറുക. വിതാരണം എന്ന് പറയും പിളർക്കുക. ഭിത്തിരന്യ, അതായത് ഭിത്തിരുവിതാരണയാണ് ധാത്വർത്ഥം. ഭിത്തു ധാതുവിൽ നിന്ന് വിതാരണാർത്ഥമല്ലെങ്കിൽ ഭിദ്യത്തെ അനേന ഭിത്തി, എന്തുകൊണ്ടാണോ ഭേദിക്കുന്നത്, ഭിത്തി ഭേദിക്കാനുള്ളതാണ്. ഒരു മുറിക്കുള്ളിലെ ഭിത്തി എന്ന് പറയുമ്പോൾ അപ്പുറം ഇപ്പുറം ഏറെയാക്കും. ഭിത്തി അവിടെ കരണാർത്ഥത്തിൽ വരികയാണ്. എന്തുകൊണ്ടാണോ ഭേദിക്കുന്നത്, അത് ഭിത്തി. അപ്പൊ വിതാരണ അർത്ഥമല്ല. ചിതാദ്വൈതീകരണം ഇതും വാർത്തികമാണ്. ചിതിരദ്വൈതീകരണം എന്നുള്ളതിൽ നിന്ന് ദ്വൈതീകരണം രണ്ടായി പിളർക്കുമ്പം മാത്രമേ എന്ന് വരത്തുള്ളൂ, ഭിത ചിത എന്ന് വരത്തുള്ളൂ. ചിതിൽ നിന്ന് അങ്ങ് വന്നു, ടാപ്പ് വന്നു, ചിത രണ്ടായി പിളർക്കണം. അല്ലാതെ വന്നു കഴിഞ്ഞാൽ ചിത്തി. ഇത് സ്വപ്നയിൽ ഉപയോഗിക്കുന്നുണ്ട്. ചിത്തി എന്ന് പറഞ്ഞാൽ പറയുന്നു ഛിദ്രം, ഛിദ്രം എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ഗണത്തിൽ ഭിതര് വിതാരണെ ചിതര് ദ്വൈതീകരണെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചാണ് വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ധാതുക്കളും രൂപങ്ങളും കൊടുക്കുന്നു. ചിത്തി എന്ന് പറഞ്ഞാൽ എന്ത്, ഛിദ്രം എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ എന്ത് വന്നു, തിന്മന്നു. അപ്പൊ വിശേഷാർത്ഥമല്ല, രണ്ടായി പിളർക്കുക എന്നുള്ള അർത്ഥമില്ല. അതെന്താണ് അതിന്റെ അർത്ഥം പറയുന്നു, ഗുഹ ഗിരി ഓഷധ്യോഹോ. ഗുഹ ഗിരി ഏതോ ഓഷധിക്കോ അങ്ങനെ പേരുണ്ട്. ഇപ്പൊ ഗുഹ ഛിദ്രം ഗുഹ. ഇവിടെ അത്ര ഗിരി ഏകദേശോ ഗിരിശബ്ദേന വിവക്ഷിത. ഗുഹയ്ക്ക് എങ്ങനെ ഗിരി എന്ന് പറയും? പറയും ഗിരിയുടെ ഒരു ഭാഗം ഗുഹ എന്നുള്ള അർത്ഥത്തിൽ വരുന്നു. അത്ര ഗിരി ഏകദേശോ ഗിരിശബ്ദേന വിവക്ഷിത. ഇത് ഗുഹ, ഗുഹ സംവരണ അതിന്റെ ഇതാണ്. ഗുഹ അതിന്റെ അല്ല, ഛിദ്രത്തിന്റെ അല്ല, ഗുഹ സംവരണ അതിന്റെ രൂപമാണ് ഗുഹ എന്ന് പറയുന്നത്. അന്യത്ര ഗൂഢി, ഗുഹ സംവരണയിൽ നിന്ന് തിന്മന്ന് ജ്യസ്തോധോധ്വം ഢോഢേ ലോക ലോക ഒരു ദീർഘോ ഗുണ ഗൂഢി എന്ന് പറയുന്നു. അപ്പോൾ അവിടെ മറക്കുക, സംവരണം ചെയ്യുക എന്നുള്ള അർത്ഥം. സാമാന്യമായിട്ട് ഭാവാർത്ഥത്തിൽ നിന്ന് മറക്കുക എന്ന് പറയും. അന്യത്ര ആരാ ഹാര കാര താര ധാര അത്ര ദീർഘത്വം നിപാത്യതേ. ഇവിടെ ആരാ ഋഗതൗ ഹാര ഹരിഞ്ഞു ഹരണേ കാര കൃവിക്ഷേപേ താര തൃപ്ലവന തരണയോ ധാര ധൃഞ്ഞു ധാരണ എല്ലാം താഴെ വ്യാഖ്യാനത്തിൽ ധാതുക്കൾ കൊടുത്തിട്ടുണ്ട്. ഇതും വാർത്തകമാണ്. ഇവിടെ എല്ലാം എന്ത് ചെയ്യുന്നു? ഇപ്പൊ അറുഗത്തൗ അങ്ങന്നു കഴിഞ്ഞാൽ എന്തു വരുന്നു? ആരാന്ന് വരുന്നെങ്ങനെ? ഹരദൃശ് വാങ്ങി ഗുണം വന്ന് രവരം വന്ന് ദീർഘത്വം ഇവിടെ നിപാതനം ചെയ്തുകൊണ്ട് ആര് ആരും നിപാതനം ചെയ്താണ് ദീർഘത്വം. അങ്ങ് വന്ന് ടാപ്പ് വന്നപ്പോ ആരാ ആരാ ശസ്ത്രീയം ഇതി വക്തവ്യം. ആരാ എന്ന് പറയുന്നത് അങ്കുശം തോട്ടി ഇതിനൊക്കെയാണ് ആരാ എന്ന് പറയുന്നത്. ഹിന്ദിയിൽ ഇതിന് ഇതുപോലെ ഏതൊരു വാക്കുണ്ട് അല്ലേ? ആരാ മറന്നു. ഹാരാ ഹൃഞ്ഞു ഹരണേ അങ്ങ് വന്ന് ഇവിടെ എന്ത് വരുന്നു? ഹൃദൃശോ അങ്ങി ഗുണം വരപരം വന്നിട്ട് ദീർഘം നിപാതനം ചെയ്തപ്പോ ഹാരാ മുത്ത് എന്നർത്ഥം. കാര കൃഗ വിക്ഷേപേ അങ്ങ് വന്ന് രവരം വന്ന് ഗുണം വന്ന് രവരം വന്ന് ഒരു ദൃശ്യം വാങ്ങി ദീർഘ നിവാദനം ചെയ്തപ്പോ കാര കാരാഗ്രഹം. കാര എന്ന് പറഞ്ഞാൽ ജയില്. താര തൃപ്ലവണ തരണയോഹോ അങ്ങ് വന്ന് ഗുണം വന്ന് രവരം വന്ന് ദീർഘ നിപാതനം ചെയ്യുമ്പോൾ താര നക്ഷത്രം. ധാര ദൃഞ്ഞ് അങ്ങ് വന്ന് ഗുണം വന്ന് രവരം വന്ന് ധാര മൂർച്ഛ. ക്ഷുരസ്യ ധാര ഇതും വാർത്തകമാണ്. ആരാ ശസ്ത്രം ഇതി വക്തവ്യം വാർത്തകം. ആർത്തിരന്യ ആർത്തോ ആങ്ങോ അർത്ഥ ശക്തിൻ ആങ് പൂർവത്തിലിരിക്കുമ്പോൾ ഋ ധാതുവിൽ നിന്ന് കിൻ വരും. ആ ഋന്നിരിക്കുമ്പോൾ ഏത് സൂത്രം വരുന്നു? പഠിച്ചതാണ്. ഉപസർഗാദിർദ്ധാതു വൃത്തി ഏകാദേശമായി വരുന്നു. എന്തായിരുന്നു അവിടെ ഉദാഹരണം കൊടുത്തത്? പ്രാർത്ഥതി, ഉപാർച്ചതി. അങ്ങനെ ആർത്തി എന്ന് വരുന്നു. ആർത്തി, പീഡ. പിന്നെ നമ്മൾ സാധാരണ പറയുന്ന ആർത്തി ഉണ്ടല്ലോ, ദുഃഖം. അപ്പൊ ഇവിടെ റേൽ നിന്ന് തിന്മന്നു, അത് താങ്പൂർവ റദ്ദാക്കുന്നു. അതാണ് ആങ്ങോ അർത്ഥേഷ്ഠ തിൻ, അതും വാർത്തകമാണ്. ഉപസർഗാദരവിധാതും ആർത്തി. ലിഖ അക്ഷരവിന്യാസേ രേഖ ലേഖ. അത്ര ഗുണ പറയുന്നു. ഇവിടെ ഗുണം വരുന്നു, അല്ലെങ്കിൽ അങ്ങ് വന്നാൽ ഗുണം വരത്തില്ലല്ലോ. ഇവിടെ ഗുണം വന്നു. രിഖഗത്യാം, അങ്ങനെ ഒരു ധാതുണ്ട്. രിഖ ധാതുപാഠത്തിൽ രിഖയുണ്ട്. പക്ഷെ ഇവിടെ ലിഖയിൽ നിന്ന് തന്നെ രേഖത്തിന് എന്ത് വരാം? രേഖവും വരാം. അപ്പൊ രേഖ ലേഖ രണ്ടും, ലേഖ ചന്ദ്രലേഖ. ലേഖ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചന്ദ്രലേഖ. കല രേഖ, രേഖ. രേഖ എന്ന് പറയുമ്പോൾ അക്ഷരവിന്യാസം എന്ന് പറയുമ്പോൾ ലിപിയെ ഉദ്ദേശിച്ച പറയുന്നു രേഖ എന്ന് പറയുന്നു. ഇതും ഗണസൂത്രമാണ്. ചൂട ചുതപ്രേരണ. ഇവിടെ എന്തു വന്നു? അങ്ങ് വന്നു. ബാക്കിയെല്ലാം ഇവിടെ നിപാതനം ചെയ്തിരിക്കുന്നു. പീഡ അവഗാഹന, അതിൽ നിന്ന് പീഡ എന്ന് വരും. ധാര പ്രതാപ ഇത് വക്തവ്യം. ദൃഞ്ഞിൽ നിന്നും അങ്ങ് വന്നു, ദൃശ്യമങ്ങി ഗുണം വന്നു, ദീർഘം വന്നു, അത് മാർത്തികമാണ്. ധാര പ്രതാപ, പ്രതാപം എന്ന് വെച്ചാൽ കടുത്ത താപം. അങ്ങനെ അങ്ങനെ എവിടെ? പീഡ എന്ന് പറയുന്നത് ഇതിനകത്തില്ല, ഈ പുസ്തകത്തില്ല. പീഡ ശബ്ദമേ ഇല്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. പീഡ എന്ന് പറഞ്ഞ ദുഃഖം, അതിപ്പോ ധാതുവിന്റെ അർത്ഥം വേറെ. അവഗാഹനം ചെയ്യാന്ന് വെച്ചാൽ മുങ്ങുക, മുഴുകുക എന്നൊക്കെ ഉള്ള. ഇവിടെ ഇപ്പം ധാതുവിന്റെ അർത്ഥമായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ. കാരാന്ന് പറഞ്ഞാൽ ജയിലു. കുറവ് വിക്ഷേപിയായിട്ട് എന്താ ബന്ധം? തത്വമായിട്ട് ബന്ധമുണ്ട്. ആ വിശേഷാർത്ഥം വരുന്നത് പ്രത്യയം കൊണ്ട് വരുന്ന അർത്ഥം എന്ന് പറയും. പ്രത്യയം കൊണ്ട് വിശേഷാർത്ഥമുണ്ട്. പിന്നെ ഉപസർഗം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ബന്ധം. പ്രതാപനം തിളക്കുക എന്ന് പറയുന്നതാണ് ധാര. അത് വേറെ. അതുകൊണ്ടല്ലേ ഇവിടെ പറഞ്ഞ പ്രതാപേരി വക്തവ്യം. അതൊക്കെ ഒരു ധാതുവിൽ നിന്ന് പല അർത്ഥം വരാം. അതും ശരിയാണ്. അതായിരിക്കും ചിലപ്പോ കൂടുതലും ശരി. ഒഴുക്ക്, ജലധാര. പക്ഷേ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു പ്രതാപം. അതും ഇവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട് ദ്രവദ്രവ്യ പ്രതാപ പ്രപാതനം, ഒഴുക്ക് എന്നുള്ള അർത്ഥം. ഇവിടെ പ്രതാപം എന്നുണ്ട്, രണ്ടും ഇതിലും ഉണ്ട്. രണ്ടർത്ഥവും കാണുമായിരിക്കും. ഇവിടെയും താഴെ വ്യാഖ്യാനത്തിലുണ്ട്. എന്താണ് ദ്രവദ്രവ്യ പ്രപാതനം? ഒഴുക്കെന്നാണ് അവിടെ അർത്ഥം. പക്ഷെ പ്രതാപ എന്ന് മേലുണ്ട്. ചിലപ്പോൾ തെറ്റുമാകാം, നമുക്കറിയാൻ പറ്റില്ല. ധൃതിരന്യ, ധ്രുവിൽ നിന്നും തിന്മന്ന് ധൃതി എന്ന് വരും ധൈര്യം. അത് വേറെ അർത്ഥം. മൃജ, മൃജു ശുദ്ധവും, അതിന് മൃജ എന്നും ശുദ്ധി. കൃപേഹ സമ്പ്രസാരണം ച കൃപ. ശരിക്കും കൃപ കൃപായാവുന്നൊരു ധാതുവാണ് താഴെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഗണസൂത്രം കറപ്പായാണ്, വ്യത്യാസം. കൃപ കൃപായ എന്ന് പറഞ്ഞൊരു ധാതുവുണ്ട് ധാതുപാഠത്തിൽ. കൃപ കൃപായ അപ്പോ ഗുണപാഠമനുസരിച്ച് കൃപധാതുവല്ല കൃപധാതുവാണ്. കൃപധാതുവാണെങ്കിൽ അതിൽ നിന്ന് അങ്ങ് വന്നു കഴിഞ്ഞാൽ സമ്പ്രസാരണം വന്ന് രേഖത്തിന് ഒരു കാരം വന്ന് സമ്പ്രസാരണ ശത്രുപൂർവം വന്ന് കൃപാന്ന് വരും. അല്ല, ഈ ധാതുക്കൾ താഴെ കൊടുത്തിരിക്കുന്നതനുസരിച്ചാണെങ്കിൽ കൃപധാതുവിൽ നിന്ന് തന്നെ അങ്ങ് വരും, എന്നാൽ കൃപാന്ന് വരും കൃപായ. ഇത് രണ്ടും കാണുന്നുണ്ട്. കൃപയാണ് ധാതുവിന്റെ അർത്ഥം. കൃപ ധാതുവിന്റെ അർത്ഥം കൃപ. കൃപയാണെങ്കിലും ആ അർത്ഥം അത് തന്നെ. കൃപ കൃപ എന്ന് പറഞ്ഞ അർത്ഥം അത് തന്നെ. കൃപ കൃപായാം ധാതുണ്ട്, ധാതുപാഠത്തിന്റെ ഒരു ധാതുണ്ട് കൃപ. കൃപു സാമർഥ്യ വേറെ ധാതുണ്ട്, കൃപു സാമർഥ്യാർത്ഥത്തിലുണ്ട്. കൃപ് ധാതു എനിക്ക് തോന്നുന്നു മൂന്ന് ധാതുക്കളുണ്ടെന്നാണ്. കൃപ് ധാതുവിന് കൃപ എന്നുള്ള അർത്ഥം ഒരിടത്തുമില്ല. പക്ഷെ കൃപധാതുവിന് കൃപ എന്നുള്ള അർത്ഥത്തിൽ കൃപധാതുണ്ട്. ഇവിടെ വ്യാഖ്യാനത്തിൽ ഒരു തരത്തിൽ കൊടുത്തിരിക്കുന്നു, ഗുണപാഠത്തിൽ വേറെ തരത്തിൽ കൊടുത്തു. സമ്പ്രസാരണം എന്ന് പറഞ്ഞുകൊണ്ട് കൃപ ധാതുവിൽ നിന്നല്ല അങ്ങ് പ്രത്യേകം വരുന്നത്, കൃപ ധാതുവിൽ നിന്നാണ്. എന്തുകൊണ്ടതിന് കൃപാർത്ഥം? കൃപ വേറെ അർത്ഥത്തിലുള്ള കൃപ ധാതു പറഞ്ഞില്ലേ? മൂന്ന് ധാതുക്കളുണ്ട് കൃപ. വ്യാഖ്യാതാക്കൾക്ക് വേറെ തരത്തിൽ പറയും. കൃപു സാമർഥ്യ കൽപ്പതേ യോഗ്യോ ഭവതി സമർത്ഥോ ഭവതി എന്നൊക്കെ അർത്ഥം പറയുന്നത്. എന്തുകൊണ്ട്? സാമർഥ്യാർത്ഥം ഉള്ളതുകൊണ്ട്. കർപ്പൂരല്ല പഠിച്ചിട്ടില്ലേ? പഠിച്ചതാ കർപ്പൂരല്ല സൂത്രം പഠിച്ചിട്ടില്ലേ? ഉണ്ടോ? കർപ്പൂരല്ല പഠിച്ചില്ലേ? കൃപൂരല്ല എന്ന് പറയുന്ന സൂത്രല്ല സിദ്ധാന്തം മതിയില്ലേ? ഉണ്ടല്ലോ. ഇല്ലേ? കൃപൂരല്ല എന്ന് പറയുന്ന സൂത്രം ഇല്ലേ? ഇല്ല അല്ലേ? സിദ്ധാന്തം മതി. വന്നു കൽപ്പതെ നാം വരുന്നു. അപ്പൊ ഇതിൽ പല ശബ്ദങ്ങളും ധാരാളം പ്രയോഗത്തിൽ വരുന്നതാണ്. ചിന്തി പൂജി കഥി കുംഭി ചർച്ചസ്ഥ ചിതിസ്മൃത്യാം പൂജ പൂജായാം കഥവാക്യപ്രബന്ധേ കുബി സംവരണേ ചർച്ച അധ്യയന. ഇത്രയും ധാതുക്കളാണ്. ഇതൊക്കെ ധാതുപാഠം എടുത്തു നോക്കിയിട്ട് ഉറപ്പിക്കണം. ധാതുപാഠമൊക്കെ എല്ലാവരും കയ്യിൽ വേണം ഇതൊക്കെ പഠിക്കുമ്പം. ഇത് എല്ലാം ചുരാതി വരുന്നതാണ്. എല്ലാ ധാതുക്കളും ചിന്തയതി പൂജയതി കഥയതി കുംഭയതി ചർച്ചയതി ഇങ്ങനെ എല്ലാം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇറ്റോ അപവാദ ന്യാസശ്രന്തോ യുച്ച്. ഒരു സൂത്രമുണ്ട്, അതിന്റെ അപവാദമാണ് ഇനി വരും. അതിന് വരുന്ന സൂത്രം ചിന്ത ചിതി ചിന്ത് വിദിത്തായിട്ട് നും വരും. ചിന്തിൽ നിന്ന് അങ്ങ് വന്നിട്ട് എന്ത് വരുന്നു? ചിന്ത ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ സ്മരിക്കുകയാണല്ലോ. നമ്മളൊരു കാര്യം ചിന്തിക്കുകയെന്ന് വെച്ചാൽ കൂടുതലും സ്മരണയാണ്. അല്ലെങ്കിൽ പ്രത്യക്ഷമായി കണ്ടാൽ തന്നെ ചിന്തിക്കുമ്പം അത് സ്മരണകളുമായി ബന്ധപ്പെടുത്തിയല്ലേ ചിന്തിക്കുന്നു. എന്നാലും അതിൽ കടന്നു വരും കുറച്ച് സ്മൃതികളോടി. പൂർവത്തെ വിട്ടിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഒരു കാര്യവും. ഭാവി കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാലും അവിടെ എന്തുവരും? കുറെ കാര്യങ്ങൾ പഴയതുകൂടെ വരും. അല്ല, പൂർവത്തെ പൂർണ്ണമായും വിട്ടിട്ട് ചിന്തിക്കാൻ പറ്റില്ല. ചിന്ത എന്ന് പറയുന്ന ഒരു തുടർച്ചയാണ്, ധാര, പ്രവാഹം. ചിന്ത പൂജ പൂജായ പൂജ് അങ്ങ് വന്നു ടാപ്പ് വന്നു പൂജ സവർണ ദീർഘം വന്നു. അങ്ങ് ടാപ്പ് വരുന്നിടത്തെല്ലാം സവർണ ദീർഘം വരും. കഥ ഇതും ധാരാളം പ്രയോഗിക്കുന്നതാണ്. കഥ അങ്ങ് വന്ന് ടാപ്പ് വന്ന് കഥ. കുബി സംവരണേ കുംഭ. കുംഭശബ്ദം സാധാരണ പ്രസിദ്ധമായി ഉപയോഗിക്കുന്ന വേശ്യാസ്ത്രീ എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ ഈ കുംഭ യജ്ഞമണ്ഡപത്തിൽ ഉപയോഗിക്കുന്ന കുംഭ എന്ന് പറയും കുംഭ എന്ന് പറയും. അതായത് കുബി സംവരണയാണ്, മറയ്ക്കുന്ന വസ്തുക്കൾ. ചർച്ച ചർച്ച അധ്യയന. ചർച്ച ചർച്ച ചെയ്യാന്ന് വെച്ചാൽ അധ്യയനം എന്നർത്ഥം. ചർച്ച് അങ്ങ് വന്ന് ടാപ്പ് വന്ന് ചർച്ച, തുല ച തുല ച വന്നുണ്ടോ, തുല ഉന്മാനെ അളക്കുക, തുല അളക്കുന്ന സാധനത്തിന് തുല എന്ന് പറയും. മലയാളത്തിൽ പറയത്തില്ലേ തുലാസ്, ആ തുലയിലെ ഭാരമാണ് തുലാഭാരം, അത് തന്നെ തുല അളക്കുന്ന അളവ് ഉപകരണങ്ങൾ അളവിനും പറയും. തോല പഴയ അത് തന്നെ, അത് മലയാളത്തിലേക്ക് വന്നപ്പോൾ മാറ്റം. ആദർശ ഉപസർഗ അംഗസ്യ, ഇത് നേരത്തെ വന്നിട്ടുണ്ട് ഈ സൂത്രം. എങ്ങനെയായിരുന്നു ആദർശ ഉപസർഗ ക, ആദോ അനുപസർഗ ക, ഇത് പല സ്ഥലത്തും വരുന്നുണ്ട് ആദോ അനുസർഗ ക. പക്ഷെ അവിടെ അർത്ഥവ്യത്യാസം വരും. കമ്പളദഹ അവിടെ വന്നു, എന്നിട്ട് കർമ്മണ്യണ്ണ് വരുന്നു, കർമ്മം വരുന്നു, കർമ്മം വരുന്നിടത്ത്. ഇവിടെ ഭാവയെ അകർത്തിച്ചിട്ട് അകർത്തരിചകാരക സഞ്ജ്ഞായ, അതാണ് വ്യത്യാസം. ഇവിടെ എന്തു വരുന്നു, വരുന്നുണ്ട് സ്ത്രീലിംഗ അധികാരമായുണ്ട്. ഇവിടെ അങ്ങ് വന്നു കഴിഞ്ഞാൽ സ്ത്രീ പ്രത്യയം വരും. മറ്റിടത്ത് അങ്ങനെയല്ല, കമ്പളതഹ ധനതഹ ഒക്കെ വന്നു കഴിഞ്ഞാൽ പുല്ലിംഗമായിരിക്കും. അങ്ങനെയുള്ള വ്യത്യാസം. പിന്നെ അവിടെ കർമ്മ ഉപതരിക്കുമ്പം വരുന്നു ആദശ്ചോപസർഗ എന്ന് പറയുന്നു. ആദ അനുസർഗ എന്ന് പറയുമ്പോൾ കർമ്മ ഉപതമായിരിക്കും. അവിടെ പ്രദഹ വന്നു, വ്യത്യാസം അതാണ്. ആദശ്ചോപസർഗ ഉപസർഗം ഉപതമായിരിക്കുമ്പം ആദന്തത്തിൽ നിന്ന് അങ്ങ് വരുന്നു പ്രദ ഉപദ, രണ്ടിടത്തും ആദന്തമാണ്. അങ്ങ് വന്നു ദായൊണ്ടേ സൂത്രം വരുന്നു. ദായിൽ നിന്ന് അങ്ങ് വന്നു കഴിഞ്ഞോ ആത്തോലെ പീഡിച്ച ആകാരം ലഭിച്ച് പ്രദാ സമ്മാനം. ഉപതയും സമ്മാനം എന്നുള്ള അർത്ഥം ഉപയോഗിക്കും. പക്ഷെ ഉപത എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്നത് ഉത്കോചം എന്ന് പറഞ്ഞാൽ എന്താ, കൈക്കൂലി ഉത്കോചം, കൈക്കൂലി. ബ്രൈബിങ്, കൈക്കൂലി കൊടുക്കുക. ഇവിടെ കൈക്കൂലി കൊടുക്കുന്ന വസ്തു ഉപത. ശ്രദ്ധന്തരോരുപസർഗവത്വൃത്തി, ശരിക്കും ഇവിടെ വാർത്തികം ശ്രദ്ധ ശബ്ദസ്യ അങ്മിതോ ഉപസർഗത്വം വാച്യം, അന്ധശബ്ദസ്യ അങ്കവിധിനത്വേഷു ഉപസർഗത്വം വാച്യം. അതിന്റെ സാരം ഇവിടെ വാർത്തികമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ശ്രദ്ധ ശബ്ദത്തിനും അന്തർശബ്ദത്തിനും ഉപസർഗസഞ്ജയില്ല, ഉപസർഗം പോലെ വരും. എവിടെ, ഇവിടെ അംഗീകരിക്കുന്നിടത്ത്. അതാണ് അവിടെ പറഞ്ഞ അന്ധശബ്ദസി അംഗീകരിക്കുന്നത്വേഷു ഉപസർഗത്വം വാച്യം. എവിടെയാ പറഞ്ഞു, ആനിലോട്ട്, ആനിലോട്ട് അവിടെ പറഞ്ഞാണ്. അവിടെ അങ്ങിന് ഉദാഹരണം അവിടെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ലല്ലോ. അതിവിടെ വന്നു ഉപസർഗയെ ഗുഹോക്കി പഠിച്ചിട്ടുണ്ടോ? അവിടെ കീക്ക് ഉദാഹരണം വന്നു. നത്വത്തിന് അവിടെ തന്നെ ഉദാഹരണം വന്നു. ആനിലോട്ട് അന്തർ ഭവാനി. ശ്രദ്ധ എന്ന് പറയുന്ന അവയവമാണ്, അതിന്റെ അർത്ഥം തന്നെ വിശ്വാസം എന്നാണ്. ശ്രദ്ധ എന്ന് പറഞ്ഞു അതിന്റെ ഫലത്തിൽ എന്തിരിക്കുന്നു, ദാ അങ്ങും. ഏത് സൂത്രപ്രകാരം, മാതശ്ച ഉപസർഗേ, അതിനുവേണ്ടി എന്ത് ചെയ്തു, ശ്രദ്ധന് ഉപസർഗസഞ്ജ വിധിച്ചു. മാതശ്ച ഉപസർഗേ അങ്ങ് വരാൻ വേണ്ടി ശ്രദ്ധന് ഉപസർഗസഞ്ജ വിധിച്ചു. അപ്പൊ ഉപസർഗ വരുന്നപ്പോ എന്ത് ചെയ്തു, ദായിൽ നിന്ന് അങ്ങ് വന്നു. ശ്രദ്ധ ദാ സൂത്രം വരുന്നു, ശ്രദ്ധ മാത്തൂല പേടിച്ച പിന്നെ ശ്രദ്ധ ദയാണ് ധാം ജസ് ജസി ശ്രദ്ധ ദയാണ് ദയല്ല ശ്രദ്ധ അന്തർധ അന്തർധാനം ലൊട്ടു വന്ന അന്തർധാനം എന്ന് വരും. അങ്ങ് വന്ന അന്തർധ കീ വന്നാൽ അന്തർധി വ്യത്യാസം. ശ്രദ്ധ അന്തർധ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ അതിന് ധാതുവാണോ? ധാതുവിനാണോ അമ്പേയം? ഉപസർഗേ ഘോ കി നേരത്തെ വന്നാണ്, ഇത്തനേനക്കി അന്തർധി, അതുകൂടെ ഇവിടെ പറഞ്ഞേ ഉള്ളൂ. അർത്ഥം എല്ലാം ഒന്ന് തന്നെ, ന്യാസശ്രന്ധോ യുച്ച്. ന്യന്തം ആസുപവേശിനെ ശ്രന്ധ വിമോചന ഹർഷയോ. ന്യന്തത്തിൽ നിന്നും ആസുപവേശനയിൽ നിന്നും ശ്രന്ധ ധാതുവിൽ നിന്നും എന്തുവരുന്നു, യുച്ചു വരുന്നു. യുച്ച് അകാരസ്യ അപവാദ അപ്രത്യ എന്താണെങ്കിൽ പ്രത്യാന്തമായ ധാതുക്കളിൽ നിന്ന് അകാരം വരാം, അതുകൊണ്ടാണ് പറഞ്ഞത് അകാരസ്യം വാദ. അകർത്തിരിച്ച കാരക സംജ്ഞാനം ഇവിടെയും വരുന്നു. കാരണ ഹാരണ ഇതെല്ലാം എന്താണ്, ക്രിഞ്ഞിൽ നിന്ന് നിച്ചു വന്നിട്ട് ഈച്ചു വന്നു, യു വന്നാൽ എന്തോരം യുവാരണ അന്ന് വന്നു, അന്ന് വന്നാൽ പിന്നെ എന്തോരം നിച്ചു വന്നു കഴിഞ്ഞാൽ എന്തോരം അച്ചോഞ്ഞണതി വൃദ്ധി രപരം കാരി യു വരുമ്പോ എന്തോരം നേരണ്ട് നിലോപിച്ചു കാര് യുവരനാകോ അന് കാര് അന് രേപത്തിന്റെ പരത്തിൽ മകാരണത്വം കാരന് ടാപ്പ് അപ്രത്യ ആവുന്നു ടാപ്പ് ദീർഘം കാരണ അങ്ങനെ എങ്ങനെ അത് ഏതിൽ നിന്നാ? ഇതിപ്പം പുതിയതിൽ നിന്ന് ഹാരണി അതുപോലെ തന്നെ പറഞ്ഞ് നിച്ചു യുച്ചു നീലോവിച്ചു എന്തോന്നു ഒന്ന് ഹരണ ഒന്നു ശ്രദ്ധന വിമോചനാർത്ഥം ശ്രദ്ധന മോചിപ്പിക്കുക, കെട്ടഴിച്ചു വിടുക, അതിനൊക്കെയാണ് ശ്രദ്ധന എന്ന് പറയുന്നത്. കെട്ടഴിക്കുക, ഘട്ടി വന്തി വിധിഭ്യസ്ചേരി വാച്ച് ഘട്ടചലനെ വതി അഭിവാദനസ്തുത്യോ വിദ്രലാഭേ ഇങ്ങനെ വരുന്നു. വിധ വേദന ജ്ഞാന നിവാസേഷു എന്ന് പറഞ്ഞ് ചുരാദിയിലുണ്ട്. വിധ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്, വിധ വേദന ജ്ഞാന നിവാസേഷു. അതിൽ നിന്നാണെങ്കിൽ നിച്ച് വന്നിട്ട് ന്യാസശ്രന്തോ യുച്ച് വേദന എന്ന് തന്നെ വരും. പക്ഷെ ഇവിടെ വിധ ലാഭേ എന്നാണ്, വേദന എന്നെല്ലാം ഇച്ചു വരുന്നു. ഘട്ടന വിവരനാകും. ബന്ധന വേദന വതി അഭിവാദന സ്തുത്യവുമാണ്. ഇതിത്തായോണ്ട് നും വരും. ബന്ധന വിഷേർ അനിച്ഛാർത്ഥസ്യ അന്വേഷണ അന്വേഷണം. ഇച്ഛാർത്ഥത്തിനാണെങ്കിൽ അനു ഇഷ് തിന്മന്ന് ഇഷ് താന്നിരിക്കുമ്പോൾ എന്തുവരും? ഇഷ്ടത്വം വന്ന് ഇഷ്ടി എന്ന് വരും, അന്വേഷ്ടി. ഇവിടെ അങ്ങനെയല്ല, ഇഷ് ഇച്ച് വന്നു, ഉപതയ്ക്ക് ഗുണം വന്നു, ഏഷണ അന്വേഷണ അന്വേഷണം എന്ന് പറയുന്നതാണ്. അന്വേഷണം എന്ന് പറയുന്നത് ലുട്ട് വരുമ്പോൾ, അന്വേഷണം ലുട്ട് വരുമ്പോൾ അന്വേഷണം നമസ്കാരം വരും. ഇച്ച് വരുമ്പോൾ അന്വേഷണം, അതൊക്കെ ആ രൂപത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ. ഇച്ഛാർത്ഥത്തിൽ വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ അന്വേഷ്ടി. ഇച്ഛാർത്ഥത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് അന്വേഷിക്കുക, അന്വേഷണം എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക. മറ്റൊരു അന്വേഷ്ഠി എന്ന് പറഞ്ഞാൽ ഇച്ഛിക്കുക എന്നർത്ഥം വരും. പരേർവ പര്യേഷണ എന്ന് പറയുന്നു, പര്യേഷണം ചെയ്യുക, അതും അന്വേഷിക്കുക എന്നുള്ള അർത്ഥം. പരിപൂർവത്തിലുള്ള ഇഷിൽ നിന്ന് ഇച്ഛു വന്നാൽ പര്യേഷണ. അമ്മ ടാപ്പ്, ഇവിടെ എല്ലായിടത്തും ടാപ്പ് വരും. പരിഷ്ഠി പരിഷ്ഠി രോഗാഖ്യായാണ് നൂല് ബഹുളം. പ്രച്ഛർദിക വമിഹി പ്രവാഹിക ഗ്രഹണി വിചർച്ചിക പാമ കൊചിന്ന അർദ്ധ ശിരോ അർത്ഥി. രോഗത്തിന്റെ പേര് രോഗാഖ്യ എന്ന് വെച്ചാൽ രോഗത്തിന്റെ പേരായിട്ട് വരുമ്പോൾ നുല്ല് വരും ബഹുളമായിട്ട്. ഛർദി വമനെ അതിൽ നിന്ന് എന്ത് വരുന്നു? ഉണ്ണുള്ളു വന്നാൽ എന്തുവരും? യുവരനാകും. ഛർദിക പ്ര ഇവിടെ വന്നു, പ്ര ഛർദിക പ്ര വന്നുകൊണ്ട് അവിടെ തുക്ക് വന്നു. പ്രഛർദിക വമി ഡുവപ് വമനെ വമി എന്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നതാണ്. പ്രവാഹിക ഗ്രഹണി ഡയേറിയ. പ്രവാഹിക മഹപ്രാമണയാണ്. ഇവിടെ ഛർദിക എന്റെ അർത്ഥം തന്നെ വമനമെന്നാണ്, ഛർദി എന്നാണ്. പ്രവാഹിക എന്നിടത്ത് വഹ് ധാതു നിന്നും നൊല്ലു വന്നു കഴിഞ്ഞാൽ വഹ് ഉപദാവൃത്തി വന്നു. വാഹ് പ്രത്യസ്താത് കാർപൂർവസ്യ ഇതപ്യസുഭ ഒരു സൂത്രം വരെ സ്ത്രീ പ്രത്യേകത്തി. അത് വന്നിട്ടാണ് ഇവിടെ എല്ലാം ഈ വരുന്നത്. പ്രഛർദിക പ്രവാഹിക പ്രവിചർച്ചിക്ക എല്ലായിടത്ത് ഈ വരുന്ന സൂത്രം നമ്മൾ സ്ത്രീ പ്രത്യേകത്തി പഠിക്കേണ്ട സൂത്രമാണ്. അക്ക വന്നിട്ട് അതിന് ഈ വരും. പ്രഛർദിക പക്ഷെ അത് വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടില്ല മുമ്പ്, ഇതിന് സ്ത്രീപ്രത്യം മുമ്പ് കടന്നുപോയത് കൊണ്ട് കൊടുത്തിട്ടില്ല. പ്രഛർദിക പ്രവാഹിക വിചർച്ചിക പാമ ചൊറി ചർച്ച അധ്യയനാണ്. അത് കാര്യമില്ല, അത് പ്രത്യയവും ഉപസർഗവും ചേർന്ന് അങ്ങനെ അർത്ഥം വരുന്നു. ധാതുവായിട്ട് ബന്ധമില്ല. ഇപ്പൊ ചർച്ച അധ്യയനയാണ്. ചൊറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ ബന്ധം അധ്യയനുമായിട്ട്? എന്താ ബന്ധം? അദ്ദേഹം ഒരു ചൊറിച്ചിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതിവിടെ പറയുന്നുണ്ട്, ഇവിടെ പറയുന്നുണ്ട്, പ്രത്യവും ഉപസർഗവും ചേർന്ന് അങ്ങനെ വിശേഷാർത്ഥം വരുന്നു. ആ ഉപസർഗേണ ധാത്വർത്ഥം എന്ന് പറയുന്നു. ബഹുളം എന്ന് പറഞ്ഞിരിക്കുന്നോണ്ട് കൊച്ചിൻ നാച്ചരിടത്ത് വരുന്നില്ല. അർദ്ധ ഹിംസായ അന്നുള്ള വരുന്നില്ല. പിന്നെയോ അർത്തി തിന്മന്ന് അർത്തി എന്ന് വരുന്നു. ശിരോർത്തി തലവേദന, ശിരോർത്തി എന്ന് വരുന്നു. ഇവിടെ ഇട്ടനെ നിഷേധിച്ചു. ഇത്രയായിരിക്കും.